ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത് ശ്ലോകം. ഉൾഭാഷ്യമാണ് ചർച്ച ചെയ്തത്. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് അനുഭവപ്പെടുന്ന ഭുക്തി, അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഭോഗം, സ്വദുഃഖാനുഭവം, അനുഭവങ്ങളെല്ലാം ആത്യന്തികമായി ദുഃഖത്തിന് കാരണമാണ്, അവിദ്യാകാര്യമാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയൈവതേ ആദ്യന്തവന്ത കൗന്ദേയ ശിരമതേ ബുധ. സംസാരേ ദുഃഖസ്യ സുഖസ്യ ഗന്ധമാത്രമപ്യസ്തി ഇതി ബുദ്ധ്വാ വിഷയമൃഗതൃഷ്ണികായാഹ ഇന്ദ്രിയാണിത് വർത്തയേ. ന കേവലം ദുഃഖയോനയഃ ആദ്യന്തവന്തശ്ച ആദിഹി വിഷയേന്ദ്രിയ സംയോഗോ ഭോഗാനാം അന്തശ്ചതദ്വിയോഗ ഏവ അത ആദ്യന്തവന്തു അനിത്യ മധ്യക്ഷണ ഭാവിത്വാദിത്യർത്ഥ. അതാണ് അടുത്തത് വരുന്ന ആദ്യന്തവന്ത കൗന്ദേയ. ഇവിടെ പറയുന്നത് വിഷയങ്ങളുടെ ആദിമന്തവും വിഷയേന്ദ്രിയ സംയോഗം, അതാണ് ഈ വിഷയാനുഭവത്തിൻ്റെ ആദി. ഇന്ദ്രിയവും വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധം അവസാനിക്കുന്നതാണ് അനുഭവത്തിൻ്റെ അന്തം. അതുകൊണ്ട് തന്നെ ആ വിഷയാനുഭവങ്ങളെ ആദ്യന്ത അന്തങ്ങളെന്ന് പറയുന്നു. വിഷയങ്ങളെന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഭോഗ്യേഷു ഭോഗ്യ വിഷയങ്ങൾ, ജീവന്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങൾ. അത് സാധാരണഗതിയിൽ രണ്ടു തരത്തിലാണ് മനസ്സിന് പ്രലോഭനം വരുന്നത്. ഒന്ന് സുഖപ്രാപ്തിക്ക് വേണ്ടി, മറ്റൊന്ന് ദുഃഖ നിവൃത്തിക്ക് വേണ്ടി. ഫലത്തിൽ രണ്ടും ഒന്നു തന്നെ. അങ്ങനെയാണ് ജീവനിൽ ഭോഗം സംഭവിക്കുന്നത്. സുഖപ്രാപ്തിക്കുള്ള മനസ്സിന്റെ കാമന, ഇവിടെ പറയുന്ന ബുധൻ ഏതി എന്ന് നാം പറയുന്നു. ഇത് സഹജമാണ്. ജീവൻ സുഖപ്രാപ്തിക്കുള്ള കാമന എന്ന് പറയുന്നത് ജീവന് സഹജമായിട്ടിരിക്കുന്നു. സഹജമായിരിക്കുക എന്ന് പറഞ്ഞാൽ അന്തക്കരണം കൂടി ചേരുന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. ആത്മാവിന്റെ ജീവഭാവം എന്ന് പറയുമ്പോൾ അത് അന്തക്കരണമാകുന്ന ഒരു ഉപാധിയെ കൂടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അന്തക്കരണത്തിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു, സംസ്കാര രൂപത്തിലിരിക്കുന്നു ഈ സുഖേച്ഛ. അത് കാമബീജം എന്ന് പറയുന്നു. അത് വിഷയത്തിന്റെ സാന്നിധ്യത്തിലും വിഷയത്തിന്റെ അസാന്നിധ്യത്തിലും അത് ജാഗ്രത ആയിട്ട്, സാധാരണ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സുപ്താവസ്ഥ, പ്രസുപ്തം, ഉറങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ബീജമെന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിനാണ് ബീജം എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ കാമബീജം എന്ന് പറയുന്നു. സദാ ഉറങ്ങിക്കിടക്കുന്നു. ആരല്ലോ, എല്ലാവരുടെ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി അവിടെ ഇത് ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് മനസ്സിൽ പ്രലോഭനം ഉണ്ടാകുന്നത്. വിഷയത്തോടുള്ള വിഷയങ്ങളുള്ള താല്പര്യത്തെ ഉണ്ടാകുന്നു. അത് രണ്ടു തരത്തിൽ, ഒന്ന് ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടും സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടും. അതും പലതരത്തിലാണ്, ഒന്ന് ശാരീരികമായി, മറ്റൊന്ന് മാനസികമായി. ശരീരത്തിൽ അനുഭവപ്പെടുന്ന ക്ഷുത്പിപാസ, വിശപ്പ്, ദാഹം മുതലായ, വിശപ്പും ദാഹവും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദുഃഖത്തെ ഉണ്ടാകും. അപ്പോ എന്ത് ചെയ്യുന്നു? ജീവൻ ദുഃഖനിവൃത്തിക്ക് ആഗ്രഹിക്കുന്നു, ദുഃഖനിവൃത്തിക്കുള്ള ഉപായങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ വിശപ്പും ദാഹവും മാറിയാൽ ദുഃഖം നിവർത്തിക്കും. അതുകൊണ്ട് വിശപ്പിനും ദാഹത്തിനും വേണ്ടിയുള്ള ആ വിശപ്പും ദാഹവും പരിഹരിക്കുന്നതിനുള്ള ഉപായങ്ങളെ കുറിച്ച് ജീവൻ ചിന്തിക്കുന്നു. അതിനവനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഉള്ളിലിരിക്കുന്ന ഈ അന്ധകരണത്തിലിരിക്കുന്ന കാമബീജം, അതാണ് പ്രേരിപ്പിക്കുന്നത്. അവിടെ അവനെ പ്രവർത്തിപ്പിക്കുന്നത് സുഖേച്ഛ, വിശപ്പിനെ മാറ്റാൻ, ദാഹത്തെ മാറ്റുന്നതിനുള്ള പ്രവൃത്തിയിലേക്ക് ആ ജീവനെ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ സുഖപ്രാപ്തിക്ക് ഉള്ള ഉപായങ്ങൾ. അപ്പൊ ജീവൻ കരുതുന്നത് എന്താണ്? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ജലം കുടിച്ചു കഴിഞ്ഞാൽ സുഖം പ്രാപ്തമാകുമെന്ന് കരുതുന്നു. അപ്പോ ദുഃഖത്തിന്റെ നിവൃത്തി സുഖപ്രാപ്തി, അതിന്റെ ഉപായങ്ങളിലേക്ക് ജീവനെ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന എന്താണോ അത് ഈ കാമബീജം ഉള്ളിലിരിക്കുന്നു, അതാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് സഹജമായിരിക്കുന്നു. ശരീരമുള്ളിടത്തോളം കാലം ആ ഒരു പ്രവർത്തനത്തിൽ നിന്നും ആ ദുഃഖനിവൃത്തിക്കുള്ള ഉപായം, സുഖപ്രാപ്തിക്കുള്ള ഉപായം, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് ജീവന് സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രവർത്തിച്ച് തന്നെ തീരും. ഇതിന് സമമാണ് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും. ഈ രണ്ടു കാര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നീട് വരുന്നത് എന്താണ്? വിഷയത്തിന്റെ സാന്നിധ്യവും വിഷയത്തിന്റെ അസാന്നിധ്യവും. വിഷയസാന്നിധ്യത്തിൽ വിഷയത്തെ ആഗ്രഹിക്കുന്നു, ഭക്ഷണമുണ്ട്, ജലമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. വിഷയത്തിന്റെ സാന്നിധ്യമുണ്ട്, അയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? രോഗമായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. വിഷയത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സിൽ രോഗിയോട് പറഞ്ഞു പഥ്യം ആചരിക്കുന്നു, പക്ഷേ അയാളുടെ ഉള്ളിൽ ഭക്ഷണത്തിനോടുള്ള ആർത്തിയുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അതയാൾക്ക് ദുഃഖത്തെ ഉണ്ടാകുന്നു. പഥ്യാചരണം ദുഃഖത്തെ ഉണ്ടാകുന്നു, ഭക്ഷണത്തോടുള്ള ആർത്തി ദുഃഖത്തെ ഉണ്ടാകുന്നു. അപ്പൊ അയാൾ ചിന്തിക്കുന്നു ആ ദുഃഖം നിവൃത്തിക്കുള്ള ഉപായം. ദുഃഖനിവൃത്തി കൊണ്ട് ദുഃഖനിവൃത്തി സംഭവിക്കുമ്പോൾ സുഖവും പ്രാപ്തമാകും. അപ്പോ വിഷയാനുഭവം, വിഷയഭോഗം, അവിടെ എന്താണ് വിഷയമായിരിക്കുന്ന ഭക്ഷണം, അതിന്റെ ഭോഗം, അതിന്റെ അനുഭവം അത് സുഖത്തെ കൊടുക്കുന്നു. അത് ദുഃഖത്തെ നിവർത്തിപ്പിക്കുന്നു. വിഷയത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകും. അയാൾക്ക് വിവേകമുണ്ട്. എന്താണ്? രോഗത്തിന് പഥ്യാചരണമാണ് വേണ്ടത്. പഥ്യാചരണത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, അപകടമുണ്ടാവും. അങ്ങനെ ഒരു വിവേകം ഉള്ളിലിരുന്നാലും അതിലുള്ളിലിരിക്കുന്ന കാമബീജം അതിന് ശക്തി കൂടുതലാണെങ്കിൽ അയാൾ വിവേകത്തെ അത് അതിജീവിക്കും. വിഷയത്തിൻ്റെ സാന്നിധ്യത്തിൽ അയാൾ ഭക്ഷണം കഴിക്കും, അപ്പോൾ പഥ്യാചരണത്തെ ലംഘിക്കും, അത് രോഗത്തിന് രോഗം മൂർച്ഛിക്കും, ദുഃഖം വർദ്ധിക്കും. ഇതാണ് ഈ സംസാരികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സംഭവിക്കുന്ന ഇതാണ്. വിഷയ സാന്നിധ്യത്തിൽ വിഷയ ഇച്ഛയെ നിയന്ത്രിക്കുന്നതിനോ അതിജീവിക്കുന്നതിനോ ജീവന് ശക്തി കുറവാണ്. അതിന് അടിമപ്പെട്ടു. അതുകൊണ്ടെന്ത് പറയുന്നു? വിഷയത്തിന്റെ അസാന്നിധ്യത്തിൽ പരിശ്രമിക്കുക, ഇതിനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് യതി ചെയ്യുന്നത്. വിഷയ സാന്നിധ്യത്തിലല്ല, വിഷയത്തിന്റെ അസാന്നിധ്യത്തിൽ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ട് പരിശ്രമിക്കുന്നു. അപ്പൊ വിഷയ സാന്നിധ്യത്തിൽ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? കൂടുതലും അവിടെ ശാരീരികമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിശപ്പും ദാഹുമൊക്കെ ശാരീരികമായ ധർമ്മങ്ങളാണ്, ഭക്ഷണം മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ പരിശ്രമം വേണ്ടി വരുന്നത് എന്താണ്? ശരീരവുമായി ബന്ധപ്പെട്ട പരിശ്രമമാണ് വേണ്ടി വരുന്നത്. ഭക്ഷണം മുമ്പ് ഇരിക്കുമ്പോൾ അതെടുത്ത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. രോഗിയാണെങ്കിലും വിവേകത്തിന് ശക്തി ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വിഷയത്തെ ഒഴിവാക്കുക, ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ പോകാതിരിക്കുക, ഭക്ഷണത്തെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് പരിശ്രമിക്കുക. അത് പരിശ്രമിക്കുമ്പോൾ അതിനാണ് പറയുന്നത് ത്യാഗം, സന്യാസം, യതി എന്നൊക്കെ പറയുന്നത്. വിഷയങ്ങളെ ഒഴിവാക്കിയിട്ട് പരിശ്രമിക്കുന്നു. വിഷയ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ജയിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് ഗൃഹസ്ഥൻ. വിഷയ സാന്നിധ്യത്തിലാണ്, അതാണ് ഗാർഹസ്ഥ്യം. ഇവിടെ ഇങ്ങനെയല്ല, വിഷയത്തെ ഒഴിവാക്കുന്നു. മനസ്സ് രണ്ടു തരത്തിൽ, ഒന്ന് ശാന്തമായ മനസ്സ്, മറ്റൊന്ന് വിക്ഷിപ്തമായ മനസ്സ്. അതാണ് ബാക്കിയുള്ള എല്ലാ മനസ്സിന്റെ ഭാവങ്ങളും ഈ രണ്ടിലും അന്തർഭവിക്കും. ഘോരം, മൂഢം എന്നെല്ലാം പറയുന്ന ഭാവങ്ങളെല്ലാം ഈ രണ്ടിലും അന്തർഭവിക്കും. ഒന്ന് ഘോരം, മറ്റൊന്ന് വിക്ഷിപ്തം. അപ്പോൾ വിക്ഷിപ്തമായ മനസ്സുള്ള ആളിനാണ് ഗൃഹസ്ഥാശ്രമം. സഹജമായി അങ്ങനെയുള്ള മനസ്സുള്ള ആളാണ്. ശാന്തമായ മനസ്സുള്ള ആളിനാണ് സന്യാസം. വിക്ഷിപ്തമായ മനസ്സുള്ള ആളിന് വിഷയ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, വിഷയങ്ങളെ ബാഹ്യമായി തിരിക്കാൻ പറ്റത്തില്ല. വിഷയങ്ങളെ ബാഹ്യമായി തിരിച്ചാലും വിഷയ സാന്നിധ്യത്തിലേക്ക് തന്നെ മനസ്സ് പോകും. അപ്പം വിഷയ മധ്യത്തിൽ തന്നെ ഇരുന്നിട്ട് മനസ്സിനെ ജയിക്കുന്നതിനുള്ള ഉപായങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇവിടെ പറയുന്നത് ഇന്നത്തേഷു രമതേ ബുധ, ബുധൻ എങ്ങനെ വിഷയങ്ങളിൽ രമിക്കാതിരിക്കുന്നു എന്നെ കുറിച്ചാണ് പറയുന്നതാണ്. അപ്പൊ യതിയാണെങ്കിലോ വിഷയത്തെ ഒഴിവാക്കുന്നു. എന്തുകൊണ്ട്? ഈ പറയുന്നതായ കാമബീജം അത് യതിയിലെ ഇരിപ്പുണ്ട്. ബീജം എന്ന് പറയുന്നത് എപ്പോഴും എന്താണോ പറഞ്ഞത്, സുപ്തമായ അവസ്ഥയാണ്, ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അത് ജാഗ്രത ആകുമ്പോൾ, അത് ഉണർന്നു വരുമ്പോഴാണ് മനസ്സിന് വിക്ഷേപം വരുന്നത്, അല്ലെങ്കിൽ മനസ്സ് ശാന്തമായി. ഓ, വിക്ഷിപ്തമായ മനസ്സാണെങ്കിലോ അവിടെ സദാ ജാഗ്രത ആയിക്കൊണ്ടേയിരിക്കും. കാരണം മനസ്സെപ്പോഴും വിഷയ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്ന മനസ്സാണ്. വിഷയ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കും. വിഷയ സാന്നിധ്യത്തിൽ മനസ്സെപ്പോഴും ജാഗ്രത ആയിക്കൊണ്ടിരിക്കും. അസമയ ശാന്തമായ മനസ്സാണെങ്കിലോ അത് കാമബീജങ്ങളോടെ സുപ്തമായിരിക്കും. അവിടെ മനസ്സിന് വിക്ഷേപമില്ല. ആ മനസ്സ് വിഷയോന്മുഖമല്ല, അല്ലെങ്കിൽ വിഷയപ്രവണമല്ല എന്ന് പറയും. അങ്ങനെയുള്ള മനസ്സിനെ സന്യാസം പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിനുള്ള ഒരു പ്രത്യേകത എന്താണ്? അതിന് വിഷയങ്ങളിൽ നിന്ന് വിട്ടിരിക്കാൻ പറ്റും. വിഷയങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീയെ കൂടാതെ ജീവിക്കാൻ പറ്റും, സ്ത്രീയാണെങ്കിൽ പുരുഷനെ കൂടാതെ ജീവിക്കാൻ പറ്റും. വിക്ഷിപ്തമായ മനസ്സിന് അത് പറ്റത്തില്ല. അതിന് വിഷയ സാന്നിധ്യം വേണം. മറ്റത് വിഷയം സാന്നിധ്യമില്ലാതെ തന്നെ മനസ്സിനെ നീക്കാൻ പറ്റും. പക്ഷെ എന്നാലും മനസ്സവിടെ സ്വതന്ത്രമാകത്തില്ല. അതുകൊണ്ടാണ് യതി എന്ന് പറയുന്നത്. യതി എന്ന് പറഞ്ഞാൽ എന്താണ്? യതി പ്രയത്നേ യമസംയമേ. അപ്പോൾ യതി എന്നും യമി എന്നും പറയും. യതി എന്ന് പറഞ്ഞാൽ അവിടെ പ്രയത്നിച്ചുകൊണ്ട് ഇരിക്കുന്നവനാണ് യതി. അവിടെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നു. യമി എന്നും പറയുന്നു, സംയമവും ഉണ്ടാവണം. സംയമത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യതിയുടെ പ്രവർത്തനം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. യതിയെ സംബന്ധിച്ചിടത്തോളം വിഷയ സാന്നിധ്യത്തിലല്ല യതിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. വിഷയ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഗൃഹസ്ഥനായി, വിഷയം മധ്യത്തിലിരുന്നുകൊണ്ട് പ്രവർത്തിക്കുക. അവിടെ ത്യാഗത്തിന്റെ ആവശ്യമില്ല. ത്യാഗത്തിന്റെ ആവശ്യമില്ലാതെ എന്തുകൊണ്ട് വരുന്നു? ആ മനസ്സ് വിക്ഷിപ്തമായ മനസ്സായതുകൊണ്ടും അവിടുത്തെ കാമബീജം സദാ ജാഗ്രതയായിരിക്കുന്നുകൊണ്ടും വിഷയങ്ങളിൽ നിന്നും മാറി നീക്കാൻ മനസ്സിന് കഴിയുന്നില്ല. സഹജമായും മനസ്സ് വിഷയ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ വിഷയത്തിന് കൂടെ ചേർന്ന് തന്നെ മനസ്സ് നിൽക്കും. ഇതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ കാമബീജ സുപ്തമായി ജാഗ്രത ആകുന്നില്ല. ജാഗ്രത സദാ ജാഗ്രത ആകുന്നതിനുള്ള ദൃഢത തന്നെയല്ല. പക്ഷേ ജീവനെ ബന്ധിക്കുന്നതിനുള്ള ദൃഢത അതിനുണ്ട്. അതുകൊണ്ടെന്ത് വരുന്നു? അങ്ങനെ ഒരു ശാന്തമായ മനസ്സിന് ആ വിഷയത്തിൽ നിന്നും ഉയരട്ടിരിക്കാൻ കഴിയും, മാറി നീക്കാൻ പറ്റും. അതാണ് ത്യാഗം എന്നൊക്കെ പറയുന്നത്. വിഷയത്തെ തെളിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഏകാഗി. യതിക്ക് ഏകാഗിയാകാൻ പറ്റും, ഗൃഹസ്ഥനത് പറ്റത്തില്ല. ഏകാഗിയാകാൻ പറ്റത്തില്ല. യഥചിത്താത്മ എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ നിരാശീ, ഇവിടെ നിരാശി എന്ന് പറയുന്നത് ഇങ്ങനെ അപരിഗ്രഹ, ഇതെല്ലാം യതിക്ക് മാത്രമേ ചേർക്കൂ, ഗൃഹസ്ഥന് ചേരത്തില്ല. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്ത് വരുന്നു? സദാ മനസ്സ് ജാഗ്രത ആയിരുന്ന അവിടെ വിഷയ ഇച്ഛ, വിഷയാഭിലാഷ മനസ്സിൽ സദാ ഇരിക്കുന്നു, വിഷയ സാന്നിധ്യത്തിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ പരിശ്രമിക്കുന്നു. പരിശ്രമം രണ്ടുപേരുടെ ഭാഗത്തും. പക്ഷെ യതിയെ സംബന്ധിച്ചിടത്തോളം വിഷയത്തെ ഒഴിവാക്കിയിട്ട് പരിശ്രമിക്കാൻ കഴിയുന്നു. അപ്പോൾ യതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വിഷയ സാന്നിധ്യമില്ലാത്ത അവിടെ ഒരു പഥ്യത്തെ ആചരിക്കുന്ന രോഗിയെ പോലെ. പഥ്യത്തെ ആചരിക്കുന്ന രോഗി എന്ത് ചെയ്യുന്നു? അവിടെ അങ്ങനെയുള്ള വിരുദ്ധമായ ആഹാരങ്ങൾ, അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ആഹാരങ്ങളെയൊക്കെ മാറ്റി നിർത്തും. അതിൻ്റെ സാന്നിധ്യത്തിലല്ലേ ഇരിക്കുന്നു. മാറ്റി നിന്നിട്ട് പഥ്യമായ കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട്, ആഹാരത്തിനും വിഹാരത്തിനും എല്ലാം പഥ്യം മാത്രം ആചരിച്ചുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. യതി അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടെന്ത് വരുന്നു? യതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രഥമമായിട്ട് വിഷയത്യാഗം സംഭവിച്ചു, അതായത് ബാഹ്യമായി വിഷയങ്ങളെ ത്യജിച്ചു കഴിഞ്ഞു, അതായത് വിഷയ സാന്നിധ്യത്തിൽ നിന്ന് യതി മാറിയിരിക്കുന്നു, അതിന് ഏകാഗിയായിരിക്കുന്നു. പക്ഷെ എന്നാലും എന്താണ്? കാമബീജമുണ്ടിട്ടുണ്ട്, അതിനെ അതിജീവിക്കാൻ കഴിയത്തില്ല. അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം എന്താണ്? പിന്നെ മാനസികമാണ്. വിദ്യയുടെ പരിശ്രമം എന്ന് പറയുന്നത് മാനസികമാണ്, ബാഹ്യമായിട്ടല്ല. അങ്ങനെയുള്ളവനെ വിധി എന്ന് പറയാൻ പറ്റും. കേവലം മാനസികമായി ഈ വിഷയപ്രലോഭനങ്ങളിൽ നിന്നും അതിജീവിക്കുന്നതിനുള്ള പരിശ്രമം. അങ്ങനെ മാനസികമായിട്ടുള്ള പരിശ്രമത്തിൽ പരാജയപ്പെടുന്ന ആളെയാണ് നമ്മൾ മിഥ്യാചാരൻ എന്ന് പറയുന്നത്. ഇതി തന്നെയാണ്, അതായത് വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു, പക്ഷെ മാനസികമായി അയാൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുവരും? അയാൾ മിഥ്യാചാരനായിപ്പോകും. അതുകൊണ്ട് മിഥ്യാചാരത്വം എന്ന് പറയുന്നത് സാറിന് ഇതിയിലാണ് പറയുന്നു ആയിപ്പോകുന്നു. അപ്പോൾ യതിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ, യതിയുടെ സഹജമായ ഭാവം എന്ന് പറയുന്നത് ശാന്തമാണ്, ശാന്തമായിരിക്കണം. അല്ലാത്തയാൾ യതിയല്ല, വിക്ഷിപ്തമല്ല. മനസ്സിനെ വെച്ചിട്ടാണ് വരുത്തിരിക്കുന്നത് യതിയെയും ഗ്രഹസ്ഥനും. വിക്ഷിപ്തമായ മനസ്സിനെ ഗ്രഹസ്ഥന് കഴിയാൻ പറ്റൂ. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് കാമത്തിന് കീഴ്പ്പെട്ടു, യതിയുടെ മനസ്സ് അതിന് കീഴ്പ്പെടുന്നില്ല. എന്തുകൊണ്ടും യതി മനസ്സുകൊണ്ട് ആ കാമബീജത്തെ ജാഗ്രതാകുന്നതിൽ നിന്നും അതിനെ തടഞ്ഞുകൊണ്ടിരിക്കും. കാമബീജം ജാഗ്രതാകുമ്പോൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, അതാണ് ഗ്രഹസ്ഥന് സംഭവിക്കുന്നത്. വീണ്ടും അയാൾ പരിശ്രമിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. യതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ ജാഗ്രതാകാൻ അനുവദിക്കുന്നില്ല, അതിനുള്ള മാനസികമായ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? വിഷയേന്ദ്രിയ സംയോഗം, അതാണ് ഭോഗത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിഷയ സാന്നിധ്യത്തിലായിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും വിഷയേന്ദ്രിയ സംയോഗം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാമ്യമായ വിഷയങ്ങളിൽ ഇന്ദ്രിയ സംബന്ധം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യേന്ദ്രിയ പ്രധാനമായിട്ട്, അതിനോടൊപ്പം മനസ്സും കാണും. അസമയം യതിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ അവിടെ ബാഹ്യേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? വിഷയ സാന്നിധ്യത്തിലല്ല എഴുതിയിരിക്കുന്നു, വിഷയങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു. അവിടെ ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ കേവലം മനസ്സ് മാത്രം. ബീജം ഉള്ളിലിരുന്നു കൊണ്ട് മനസ്സിനെ വിഷയങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നു. സുപ്ത രൂപത്തിലിരിക്കുന്ന, പ്രസുപ്തമായിരിക്കുന്ന കാമം മനസ്സിൽ ജാഗ്രതയായി മനസ്സിനെ വിഷയങ്ങളോട് ബന്ധിപ്പിക്കുന്നു. ഇതി പരിശ്രമിക്കുന്ന എന്താണ്? ഈ വിഷയേന്ദ്രിയ സംയോഗം. അവിടെ ഇന്ദ്രിയം എന്ന് പറയുന്ന മനസ്സാണ്. ആ സംയോഗത്തെ ഉണ്ടാക്കാതിരിക്കാനും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നതിന് ആദ്യന്തബന്ധം എന്ന് പറയുന്നു. ഗ്രഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. യതിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അയാൾ യമനം ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അല്ലെങ്കിൽ യതി പ്രയത്നിക്കുന്നു, നിയന്ത്രിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. യമനം ചെയ്യുമ്പോൾ അവിടെ നിയന്ത്രണം സ്വാധീനമാകുന്നു. യത്തനം പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് യതി ചെയ്യുന്നു. അവിടെ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണോ? കേവലം മനസ്സിന് വിഷയങ്ങളോടുള്ള ബന്ധം, അതേ ഉള്ളൂ. അപ്പോൾ യതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് ത്യാഗം കൊണ്ട് തന്നെ ഒരു പരിധിവരെ സാധിച്ചു കഴിഞ്ഞു. ഗ്രഹസ്ഥന് സാധിക്കത്തില്ല, യതിക്കതിന് സാധിക്കും. എന്തുകൊണ്ട്? അയാൾ വിഷയ സാന്നിധ്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശാന്തമായൊരു മനസ്സാണ് അയാൾ യതിയാണെന്ന് പറയുന്നു. പക്ഷെ അയാൾ വിഷയ സാന്നിധ്യത്തിലാണെങ്കിൽ അയാൾക്ക് യതിയായിരിക്കാൻ പറ്റത്തില്ല. യമനവും സാധ്യമല്ല, യതനവും സാധ്യമല്ല, രണ്ടും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സന്യാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ വെച്ചത്. അത് ആ വിഷയ സാന്നിധ്യത്തിൽ നിന്നും മാറിയിരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? പ്രധാനം മനസ്സിന്റെ അവസ്ഥയാണ്. ശാന്തമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റൂ. നമ്മൾ ഈ ബാഹ്യമായ സന്യാസം എന്ന് പറയുന്നതിന് അങ്ങനെ ചിന്തിക്കുമ്പോൾ യാതൊരു അർത്ഥമില്ല. അതായത് നമ്മൾ സന്യാസം സ്വീകരിച്ചു, സന്യാസിയായി ജീവിക്കുന്നു. സന്യാസം എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ പറയുന്ന ട്രേഡ് മാർക്ക്. അതിന് ആധ്യാത്മികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ അയാൾക്ക് സന്യാസിയായിരിക്കാൻ പറ്റൂ. ശാന്തമായ മനസ്സാകണം. വിക്ഷിപ്തമായ മനസ്സാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ശാന്തമായിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വിക്ഷിപ്തമായ മനസ്സാണെങ്കിൽ ആ മനസ്സ് ആ ജീവനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. അയാൾ വിഷയങ്ങളുടെ നിന്നും മാറിയിരിക്കാൻ ആഗ്രഹിച്ചാലും ശരി, മനസ്സിന്റെ സ്വഭാവമാണ്, അതാണ് ജീവനെ നിയന്ത്രിക്കുന്നത്. എപ്പോഴും മനസ്സ് ജീവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നു. അല്ല, ജീവൻ മനസ്സിനെ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നു, മനസ്സ് ജീവനെ നിയന്ത്രിക്കുകയാണ്. ആ ജീവൻ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന മനസ്സാ. ആ മനസ്സ് ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ശാന്തമല്ലാത്ത മനസ്സുള്ള ഒരാൾ പറയുകയാണ്, അയാൾ വിഷയത്തെ തിരിക്കുകയാണ്. അർജുനനെ പോലെ അവനെ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളുടെ മനസ്സ് വിക്ഷിപ്തമായതുകൊണ്ട് അയാളുടെ മനസ്സ് അയാളുടെ വിഷയ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകും. വിഷയ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ എന്നുവെച്ചാൽ അയാളുടെ മനസ്സ് വിക്ഷിപ്തമായ മനസ്സ് വിഷയ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിഷയഭോഗം അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അത്തരം മനസ്സുള്ളവരൊരിക്കലും അവർക്ക് ത്യാഗം സാധ്യമല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ത്യാഗത്തിന്റെ മാർഗം. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? ഗൃഹസ്ഥനാണ്. അങ്ങനെയുള്ള ഒരാള് ഹഠാത് ബലാത്കാരമായി അയാൾ ത്യാഗത്തിന്റെ മാർഗത്തെ സ്വീകരിച്ചാലോ അയാൾക്കൊരു നിമിഷം പോലും ത്യാഗി ആയിരിക്കാൻ പറ്റത്തില്ല. അയാൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വിഷയാനുഭവത്തിൽ ഇരിക്കുന്നുണ്ട്. അയാളെ ബാഹ്യമായി ത്യാഗിയുടെ ഭാവം ഉള്ളതുകൊണ്ട് അയാൾ മിഥ്യാചാരനെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? അവിടെ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഷയ സാന്നിധ്യത്തിൽ വിഷയേന്ദ്രിയ സംയോഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതിയെ സംബന്ധിച്ച് വിഷയം മധ്യത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിഷയ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരാളെ മാത്രമേ യതി എന്ന് പറയാനും പറ്റൂ. അല്ലാത്തവനെ യതി സന്യാസി എന്ന് പറയാൻ, അങ്ങനെ പറയുന്നതിനുള്ള അവകാശമില്ല. സാങ്കേതികമായി അതിനുള്ള പിന്തുണയില്ല, അതിന് പ്രമാണമില്ല. ഒരു ഗൃഹസ്ഥം പറയുന്നു ഞാനും സന്യാസിയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാകത്തില്ല. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യത്യാസമുണ്ട്. ഗൃഹസ്ഥന് വിഷയ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അയാൾ സന്യാസിയല്ല. വിഷയത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഗൃഹസ്ഥന് ആ വിഷയ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് പ്രയത്നിക്കാം. ആ വിഷയ സാന്നിധ്യത്തിലിരുന്നു കൊണ്ട് പ്രയത്നിക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗൃഹസ്ഥ സന്യാസം എന്ന് പറയാം. അതിൽ അതിലുള്ള യമങ്ങളും നിയമങ്ങളും എല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷെ അത് മുഖ്യ സന്യാസമല്ല. അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് ഞാൻ സന്യാസിയാണ് പക്ഷേ വിഷയം മധ്യത്തിലിരുന്നാലും എന്നെ ഒന്നും ബാധിക്കത്തില്ല എന്ന് പറയുന്നതും ശരിയാകത്തില്ല. പറഞ്ഞൊരു സന്യാസി എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായ അർത്ഥം തന്നെ എന്താണ്? വിഷയത്തെ തേജിച്ചവനെന്നാണ്. വിഷയം സാന്നിധ്യം വേണോ വിഷയ സാന്നിധ്യം വേണ്ടെന്ന് തീരുമാനിക്കുന്ന എന്താണ്? മനസ്സാണ്, അന്ധക്കരണമാണ്. അപ്പോൾ അന്ധക്കരണം പ്രശാന്തമാണെങ്കിൽ അവിടെ വിഷയ സാന്നിധ്യം വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജീവൻ വിഷയ സാന്നിധ്യത്തിലേക്ക് പോകുന്നില്ല, വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. എല്ലാ വിഷയങ്ങളും മനസ്സിനെ പ്രലോഭിപ്പിക്കുന്നതായ എല്ലാ വിഷയങ്ങളും നിന്ന് വിട്ടു നിൽക്കുന്നു. അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ അയാൾ യതിയാകത്തുള്ളൂ, സന്യാസിയാകത്തുള്ളൂ. അതാണ് അവിടെയാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ശാന്തമായ മനസ്സിൽ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നു? അയാളുടെ ഉള്ളിലിരിക്കുന്ന ഈ കാമബീജം കൊണ്ട് അയാളിൽ ജാഗ്രതയായി വരുന്ന ഈ വിഷയഭോഗത്തെ ജയിക്കുന്നതിന് വേണ്ടി അയാൾ മാനസികമായി പരിശ്രമിക്കുന്നു. അപ്പോൾ ഇതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മാനസികമായ പരിശ്രമമേ ഉള്ളൂ. അയാൾ മാത്രം അങ്ങനെ പരിശ്രമിക്കുന്നത് മാത്രമാണ് യതി. ഈ കാമം തന്നെ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ജീവനാപേക്ഷ എന്ന് പറയും, അതായത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജീവൻ അപേക്ഷിക്കേണ്ടി വരുന്നു, ജീവനത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടി വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ക്ഷുത് പിപാസാദി വിശപ്പും ദാഹവും അതൊരു കാമമാണ്. അതിന് പ്രേരിപ്പിക്കുന്ന എന്താണ്? കാമബീജമാണ് ഉള്ളിലിരിക്കുന്നത്. അനാദിയായി ജീവന്റെ അന്ധക്കരണത്തിൽ ഇരിക്കുന്ന സംസ്കാരമാണ്. അത് അവന് ഭക്ഷണത്തോട് ആർത്തി ഉണ്ടാക്കുന്നു, ആഗ്രഹത്തെ ഉണ്ടാക്കുന്നു. അതെല്ലാം അതിനുവേണ്ടി ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ജീവനും ശരീരവുമായിട്ടുണ്ടാക്കുന്ന ഒരു ബന്ധനമാണ് ആ കാമം. ആ കാമം നിലനിൽക്കുന്നതുകൊണ്ടാണ് വർത്തമാന ശരീരത്തിൽ ജീവൻ ഇരുന്നു കൊണ്ട് വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനെ അവിടെയും ആ കാമന അതിൻ്റെ പൂർത്തീകരണവും ദുഃഖനിവൃത്തിക്കുള്ള ഉപായമായിട്ടും സുഖപ്രാപ്തിക്കുള്ള ഉപായമായിട്ടും ജീവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജീവനാപേക്ഷമായതുകൊണ്ട് സാധാരണഗതിയിൽ അതിന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. സാധാരണഗതിയിലെന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. എന്തെങ്കിലും യോഗ അഭ്യാസങ്ങളോ മറ്റെന്തെങ്കിലും രസായന വിദ്യകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. ക്ഷുത്പിപാസാദി ഈ ധർമ്മത്തെ അതിജീവിക്കാൻ. അപ്പോൾ അതായത് ഒരാൾക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടാതിരിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങൾ മനസ്സിലുണ്ടായിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം നിവൃത്തിക്കും അതുകൊണ്ടുണ്ടാകുന്ന സുഖപ്രാപ്തിക്കും വേണ്ടി അയാൾക്ക് പരിശ്രമിക്കേണ്ടി വരത്തില്ല. പക്ഷേ അത് അപൂർവമാണ്, അത് സംഭവിക്കാമെന്നുള്ളതാണ്. പക്ഷെ സാധാരണ ഇതെന്തു വരുന്നു? ജീവനാപേക്ഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പിന്നീട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ വിശപ്പിനെയും ദാഹത്തെയൊക്കെ അതിജീവിച്ചു എന്നിരിക്കട്ടെ, ഭക്ഷണത്തെ ആശ്രയിക്കുന്നില്ലാന്നിരിക്കട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കാമബീജത്തെ അയാൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഈ മനസ്സ് ഈ ശരീരത്തെ ഈ ജീവനോട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഉപായത്തെ അത് ആശ്രയിക്കും. വിശപ്പിനെയും ദാഹത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒന്നുകിൽ അലൗകികമായ എന്തെങ്കിലും ഉപായങ്ങളെ സ്വീകരിച്ചിട്ട് എന്തെങ്കിലും അഭ്യാസങ്ങളെയോ മറ്റെന്തെങ്കിലും സ്വീകരിച്ച് അതിനുള്ള കാമന കൊണ്ട് ഈ ശരീരത്തെ ജീവനോട് മനസ്സ് ബന്ധിപ്പിക്കും. അവിടെയും മനസ്സിൽ ഈ സുപ്തമായ കാമം കാമബീജം അവിടെ ഉണ്ടായിരുന്നു. അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും തരത്തിൽ അത് നിന്നു കഴിഞ്ഞാലേ ശരീരത്തിന് ബന്ധം കാണത്തുള്ളൂ. പക്ഷെ അത് ജീവനാപേക്ഷമായിരിക്കത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ജീവനാപേക്ഷമായിരിക്കുന്ന കർമ്മം ജീവനം നിലനിർത്തിക്കുന്നതിന് വേണ്ടി ജീവൻ അപേക്ഷിക്കുന്നതായി ഈ കർമ്മം. അപ്പോൾ എരിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാമം അതിലൊതുങ്ങി നിൽക്കണം, അതിനപ്പുറം പോകാൻ പാടില്ല. ശാന്തമായ മനസ്സ് എന്ന് പറയുമ്പോൾ അത്രേ വരാൻ പാടുള്ളൂ. അത് യതിയാണ്, യമനം ചെയ്യുന്നവനാണ്, പ്രയത്നിക്കുന്നവനാണ്, അതുകൊണ്ട് അവന്റെ മനസ്സിൽ കാമനകളൊന്നുമില്ല എന്നല്ല. അവന്റെ മനസ്സിനും കാമനകളുണ്ട്. പക്ഷെ അവൻ ആശ്രയിക്കുന്നത്, അവൻ ആശ്രയിക്കുന്ന കാമം എന്ന് പറയുന്നത് ഇത്ര മാത്രം. അത്യന്തികമായിട്ട് ഈ ശരീരത്തെ ജീവനോട് ബന്ധപ്പെടുത്തി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാമനകൾ, വിശക്കുന്നു, ദാഹിക്കുന്നു, അപ്പൊ അത് ശരീരം നിലനിൽക്കുന്നതിന് ആവശ്യമാണ്. അപ്പൊ ഏതിയാണ് അതില്ല എന്നില്ല, അതുണ്ട്. അതിലും അവനെന്ത് ചെയ്യുന്നു? യമനം ചെയ്യുന്നു, യതനം ചെയ്യുന്നു. എന്തുകൊണ്ട് എതിയപ്പോൾ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ്? തന്റെ മനസ്സിന്റെ ആ ശാന്തമായ ഭാവത്തെ നഷ്ടപ്പെടുത്താതിരിക്കും. അത് എതിയെ സംബന്ധിച്ച് സഹജമാണ്. അതെങ്ങനെ നഷ്ടപ്പെടുത്തുന്നു? വിക്ഷേപം കൊണ്ടാണ് അത് നഷ്ടപ്പെടുന്നത്, മനസ്സിന്റെ വിക്ഷേപം കൊണ്ട്. ആ മനസ്സിന് വിക്ഷേപത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? മുഖ്യമായിട്ടും ഈ പറയുന്ന കാമബീജം. അത് മനസ്സിന് വിക്ഷേപത്തിനുണ്ടാകും. അത് എതിയെ സംബന്ധിച്ച് അതെ ഏത് സമയത്താണ് വിക്ഷേപത്തിൽ ഉണ്ടാകുന്നത്? അതായത് ജീവനാപേക്ഷമായിരിക്കുന്ന കാമം അല്ലാതെ ഉള്ള കാമങ്ങൾ ജാഗ്രത ആയത് വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്ന അതാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞു സഹജമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ട് മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? മനസ്സ് വിക്ഷിപ്തമാകും. മനസ്സ് വിക്ഷിപ്തമാകുന്നത് ഇപ്പോ പ്രധാനമായിട്ടും അവിടെ മനസ്സ് വിക്ഷിപ്തമാകുന്നത് സുഖത്തിനും ദുഃഖത്തിനുമാണ്. സുഖപ്രാപ്തിയിലും മനസ്സ് വിക്ഷിപ്തമാകും. അതായത് ഇന്ദ്രിയങ്ങളും ഇവിടെ പറയുന്നത് എന്താണ്? വിഷയേന്ദ്രിയ സംയോഗത്തെ കുറിച്ചാണ്. ബാഹ്യമായ വിഷയങ്ങൾ, മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ജീവൻ ബന്ധപ്പെടുന്നു. ആ വിഷയാനുഭവത്തിൽ സുഖം പ്രാപ്തമാകുന്നു. ആ സുഖപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ശക്തമായ വിക്ഷേപമാണ്, മനസ്സിന്റെ ശാന്തമായ അവസ്ഥയാണ്. അപ്പോൾ എതിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ശാന്തമായ അവസ്ഥയെന്ന് പറയുന്ന ഒരിക്കലും സുഖാനുഭവമാണ്. സുഖാനുഭവം മനസ്സിന്റെ വിക്ഷേപമാണ്. അതുപോലെ തന്നെയാണ് ആ സുഖത്തിന് നാശം വരുമ്പോൾ, അല്ലെങ്കിൽ ആ സുഖത്തിന് പ്രതിബന്ധം വരുമ്പോൾ ദുഃഖമുണ്ടാകും. ഈ ദുഃഖവും മനസ്സിന്റെ വിക്ഷേപമാണ്. ഇത് രണ്ടുമാണ് മനസ്സിന്റെ മുഖ്യമായ വിക്ഷേപങ്ങളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിക്ഷേപങ്ങളെല്ലാം ആത്യന്തികമായി രണ്ടിനും നിൽക്കും, സുഖാനുഭവത്തിനും ദുഃഖാനുഭവത്തിനും. എതിയുടെ മനസ്സിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് ശാന്തമാണ്. അപ്പോൾ എതിക്ക് അറിയാം എന്താണോ ഈ വിഷയങ്ങളെ ആശ്രയിച്ച് സുഖാനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ശാന്തമായ അവസ്ഥയെ നഷ്ടപ്പെടുത്തി മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കുന്നതാണ് എന്നറിയാം. അതാണ് എതിയുടെ വിവേകം എന്ന് പറയുന്നത്. ആ വിവേകമാണ് മനസ്സിനെ ഈ വിഷയഭോഗത്തിൽ നിന്ന് തടയുന്നത്. കാരണം അത് വിക്ഷിപ്ത, അത് വിക്ഷേപമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്, അത് അശാന്തി ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സുഖത്തെ കുറിച്ച് പറയുമ്പോൾ എന്തോരും സുഖാനുഭവം ക്ഷണികമാണെന്ന് പറയുന്നു. അതായത് മനസ്സിൽ ഉണ്ടാകുന്ന തീവ്രമായ അനുഭവങ്ങളെല്ലാം ക്ഷണികമായി പോകും. അനുഭവങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ദുഃഖം തന്നെയാണെന്ന് ഇരിക്കട്ടെ, വളരെ തീവ്രമായ ദുഃഖം വരുമ്പോൾ അത് കൂടുതൽ സമയം നീക്കത്തില്ല. അതിൻ്റെ ശക്തി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് സമയം കുറഞ്ഞു വരും. അപ്പം തീവ്രമായ സുഖാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ തീവ്രമായ മനസ്സിൻ്റെ വിക്ഷേപമാണ്, തീവ്രമായ ദുഃഖാനുഭവം ശക്തമായ വിക്ഷേപമാണ്. ഈ ശക്തമായ വിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ സഹജമായിരിക്കുന്ന ശാന്തിയെ ഭഞ്ജിക്കുന്നതാണ്. അവിടെ ശാന്തി നഷ്ടപ്പെടുന്നു. അത് തിരിച്ചറിയുന്ന എപ്പോ? വിക്ഷേപത്തെ നീക്കുമ്പോൾ തിരിച്ചറിയില്ല. തീവ്രമായ ദുഃഖത്തിൽ ഒരാൾക്ക് ദുഃഖത്തെ തിരിച്ചറിയാൻ ഒക്കത്തില്ല. നമ്മളല്ലേ കടുത്ത വേദനയിൽ വേദനയെ മറന്നു, വേദനയാണെന്ന് തിരിച്ചറിയത്തില്ല. അതിൻ്റെ തീവ്രത കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സ് വിലയിച്ചു. ശക്തമായ വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോധം നഷ്ടപ്പെട്ടു എന്ന് അറിയാം. അതുപോലെ തന്നെ തീവ്രമായ ആനന്ദത്തിൽ സംഭവിക്കുന്നത് മൂർച്ഛ സംഭവിക്കുന്നു, മൂർച്ഛിച്ചു ബോധക്കേട് വരും. അപ്പോൾ അതൊന്നും മനസ്സിൻ്റെ ശാന്തമായ അവസ്ഥയല്ല, മൂർച്ഛ ശാന്തിയല്ല. അത്തരം തീവ്രമായ അവസ്ഥയിലേക്ക്, തീവ്രമായ അനുഭവങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് മനസ്സിൻ്റെ സഹജമായിട്ടുള്ള ശാന്തിയുടെ ഭഞ്ജനമാണ് എന്നത് തിരിച്ചറിയുന്നു. ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ഈ പറയുന്ന ശാന്തി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ സമത്വം, യോഗിച്ചിരുന്നതിൻ്റെ സമത്വം, മനസ്സിൻ്റെ സമനില, അതിൻ്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് അവന് ഈ വിക്ഷേപത്തെ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് എതിക്കെ തിരിച്ചറിയാൻ പറ്റും. എന്താണ് വിക്ഷിപ്തമായ മനസ്സിൻ്റെ അവസ്ഥ, എന്താണ് ശാന്തമായ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയത്തില്ല. വാസ്തവത്തിൽ ഈ മനസ്സിന് അതിൻ്റെ സഹജമായിട്ടുള്ള ആ ശാന്തമായിട്ടുള്ള അവസ്ഥയെ ഒരിക്കലെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സ്വാഭാവികമായിട്ടും അവിക്ഷിപ്തമായ അവസ്ഥകളിലേക്ക് പോകാൻ ആഗ്രഹിക്കത്തില്ല. കാരണം മനസ്സിന് ശക്തമായ വിക്ഷേപങ്ങൾ ആനന്ദത്തിലോ അല്ലെങ്കിൽ ദുഃഖത്തിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്ഷണികമാണ്, അത് നശിക്കുന്നു. നശിച്ചതിന് ശേഷം അവന് വിവേകമുണ്ടാകുന്നു. ഈ അനുഭവം വളരെ തീവ്രമായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്നവന് തിരിച്ചറിവ് വരുന്നു. പക്ഷേ അവന് തിരിച്ച് അവൻ്റെ സഹജമായ ശാന്തമായ അവസ്ഥയിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും അവൻ അത്തരം അനുഭവങ്ങളെ ആഗ്രഹിക്കുന്നു. അതാണ് വിക്ഷിപ്തമായ മനസ്സുള്ള ഒരു ജീവൻ കൂടുതൽ വിക്ഷിപ്തമായി തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എത്ര സുഖാനുഭവങ്ങളും അയാൾക്ക് മതി വരാത്തതുകൊണ്ടാണ്, അയാൾ ഒരിക്കലും വിവേക ദാർഢ്യം സംഭവിക്കാത്തതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അയാൾ സഹജമായിരിക്കുന്ന ആ ശാന്തമായ അവസ്ഥയെക്കുറിച്ച് അയാൾക്ക് അറിവില്ല. സഹജമായ ഭാവമാണ് ശാന്തി എന്നുള്ള അറിവില്ല. സഹജമായ ആ ഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അത് സ്ഥായിയായിരിക്കും. വിക്ഷേപം അങ്ങനെയല്ല, അത് ക്ഷണികമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. വിക്ഷേപത്തിൽ ഒരാൾക്ക് തുടർന്ന് നിൽക്കാൻ പറ്റും. സുഖം വിഷയ സാന്നിധ്യത്തിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം അതിൻ്റെ പരമ കാഷ്ടയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിൽക്കാൻ പറ്റത്തില്ല, അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദുഃഖാനുഭവം അങ്ങനെയല്ല, അതിൻ്റെ പരമകാഷ്ടയിൽ പോയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ മനസ്സിൻ്റെ സ്ഥായി ഭാവം, ശാന്തി, സമനില എന്ന് പറയുന്നത് എന്ത് വരുന്നു? അത് ഒരേ ഭാവത്തിൽ തന്നെ നിൽക്കുന്നു. ഒരു ജീവന്റെ മനസ്സ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥായി ഭാവത്തിൽ അത് നിന്നു കഴിഞ്ഞാൽ പിന്നീട് അത് സ്വാഭാവികമായിട്ടും വിക്ഷേപത്തെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് ക്ഷണികമാണ്. തീവ്രമാണെങ്കിൽ അത് ക്ഷണികമാണ്, അതല്ലാതെ നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല. മറിച്ച് സ്ഥായിയായ ഭാവത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ ഈ ഒരു യതിയുടെ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥായി ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ മനസ്സിന് വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സ്ഥായി ഭാവമില്ലാത്ത ഒരു മനസ്സ് വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നിരിക്കട്ടെ, ഒരിക്കലും അതിന് സാധ്യമാകത്തില്ല. ആ മനസ്സ് വീണ്ടും വിക്ഷിപ്തമായി വീണ്ടും ആ വിഷയങ്ങളിലേക്ക് തന്നെ പോകും. ഹഠാത് ബലം പ്രയോഗിച്ച് ആ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെട്ടു. മുഖ്യമായിരിക്കുന്നത് മനസ്സിന്റെ സ്ഥായി ഭാവമാണ്. ഇതിനെ നിയന്ത്രിക്കുന്നതോ മുഖ്യമായിട്ടും ഉള്ളിലിരിക്കുന്ന കാമബീജമാണ്. അപ്പൊ അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് ഈ സൃഷ്ടിയുടെ തന്നെ ഒരു രഹസ്യമാണ്. ഈ സൃഷ്ടിയെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന മൂല കാരണമാണ് മായാശി. അതാണ് നമ്മൾ പറയുന്നത് കാമബീജായി നമഃ, കാമരൂപിണി നമഃ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അറിയാതെയാണെങ്കിലും അതിനെയാണ്. അപ്പൊ അതിനെ അതിജീവിക്കുക എന്ന് പറയണമെങ്കിൽ അത് അനുകൂലമായിരുന്നതിനെ പറ്റും. അതുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്ന സമ്പ്രദായം. അത് അനുകൂലമല്ലാതെ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. എന്നുവെച്ചാൽ അത് സംസ്കാര രൂപത്തിലിരിക്കുന്ന അത് മനസ്സിനെ, സുപ്ത രൂപത്തിലിരിക്കുന്ന അത് മനസ്സിനെ ശാന്തമായിരിക്കാൻ സഹായിച്ചാൽ മാത്രമേ മനസ്സിനങ്ങനെ ഇരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് വിക്ഷേപത്തിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ട്? അത് സൃഷ്ടിയുടെ ഒരാവശ്യമാണ്. സൃഷ്ടിയുടെ ഒരു നിയമമാണ്, സൃഷ്ടിയുടെ ഒരു തത്വമാണ്. അത് ഒരു വ്യക്തിക്ക് അത് വശപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന് ഒരു വ്യക്തി വശപ്പെടും. എന്ന് വെച്ചാൽ അത് അനുകൂലമായിരിക്കണം, ആ ഒരു ഭാവം അനുകൂലമായി വരണം. അങ്ങനെ അനുകൂലമായി വരുന്നതാണ് യതിയുടെ ഭാവം, യമന ഭാവം എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്ത് വരുന്നു? ഈ കാമബീജം അവിടെ പ്രസുപ്തമായി തന്നെ ഇരിക്കുന്നു, അത് ജാഗ്രത ആകുന്നു. അത് അനേക ജന്മങ്ങളുടെ വിഷയാനുഭവത്തിലൂടെ അത് വിരക്തമായിരിക്കുന്നു, അല്ലെങ്കിൽ അനേക ജന്മങ്ങളിലൂടെ സമ്പാദിച്ച വിവേകദാർഢ്യം അത് ഇതിനോട് ചേർന്നിരിക്കുന്നു. അത് ഒതുങ്ങിയിരുന്നാൽ മാത്രമേ അയാൾക്ക് ആ യതിയുടെ ഭാവത്തിൽ ഇരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് കേവലം മനസ്സിന് വിഷയങ്ങളോട് വരുന്ന ബന്ധം മാത്രം, അതേ ഉള്ളൂ. യതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നു. അതിന് മുമ്പുള്ള പടികളെല്ലാം അയാൾ നേരത്തെ സാധിച്ചു കഴിഞ്ഞു. അങ്ങനെ സാധിച്ചു കഴിഞ്ഞതിന്റെ ലക്ഷണമാണ്, അടയാളമാണ് എന്താണ്? അയാൾ വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ബാഹ്യമായി തിരിക്കാൻ കഴിയുന്നു. ശങ്കരാചാര്യർ പറയുന്ന ബാഹ്യത്യാഗത്തിന്റെ പ്രസക്തി അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു ബാഹ്യത്യാഗം എന്ന് പറയുന്നത് അപൂർവ അസുഹൃതികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാത്തവനിതിന് കീഴ്പ്പെട്ടു തന്നെ പോകും. അവരെ സംബന്ധിച്ചിടത്താണ് ഇതിനെ ജയിച്ചു എന്ന് പറയുന്നത്. ആത്യന്തികമായി ആരും ജയിക്കുന്നില്ല, എന്നാലും ബാഹ്യമായെങ്കിലും അത് ജയിച്ചിരിക്കുന്നു, വിഷയങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ കഴിയുന്നു, അതൊരു ജയമാണ്. പക്ഷേ അയാളെ യതി എന്ന് വിളിക്കുന്നതിന് എന്തുകൊണ്ട്? അയാൾ മാനസികമായി പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ പ്രകൃതി അയാൾക്ക് അനുകൂലമായതുകൊണ്ട് മാത്രം. പ്രകൃതി അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല. ലോകത്തെ ബോധിപ്പിക്കുന്ന സന്യാസമാണ്. പക്ഷെ ആന്തരികമായ സന്യാസം അത് സാധ്യമല്ല. അവിടെ ആ യതിയുടെ മനസ്സിലും വിഷയഭോഗം സംഭവിക്കും. മനസ്സ് വിഷയം പറഞ്ഞല്ലോ, ജീവനാപേക്ഷമായിരിക്കുന്ന വിഷയഭോഗം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ ഈ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി കാമം പ്രവർത്തിക്കുന്നു, ഭക്ഷണത്തെ കാമിക്കണം, ശരീരത്തിന്റെ സ്ഥിതിയെ സുസ്ഥിതി അത് കാമിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാമിക്കേണ്ടി വരും. അവിടെയും എന്താണ്, അതിനെ അയാളുടെ വിവേകം നിയന്ത്രിക്കുന്നു. ബുദ്ധൻ എന്ന് പറയുന്നു, ഇന്നത്തേഷു രമതേ ബുധ. അവിടെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ഈ വിഷയേന്ദ്രിയ സംയോഗം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു ഒഴുക്കം മട്ടിൽ, അതിന്റെ സൂക്ഷ്മമായ താല്പര്യങ്ങൾ മനസ്സിലാക്കാതെ. എന്താണ് ഈ വിഷയേന്ദ്രിയ സംയോഗം, അതിന്റെ ആദ്യം എന്താണ്, അതിന്റെ അന്തം എന്താണെന്ന് വാസ്തവത്തിൽ യതി മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അതിസൂക്ഷ്മമായി മനസ്സിൽ സംഭവിക്കുന്ന കാമപ്രേരിതമായി മനസ്സിൽ സംഭവിക്കുന്ന വിഷയബന്ധത്തെ അതിന്റെ തുടക്കവും ഒടുക്കവും യതിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് വിക്ഷിപ്തമല്ല, ശാന്തമായതുകൊണ്ട്. വിക്ഷിപ്തമായ ഒരു മനസ്സാണെങ്കിൽ മനസ്സ് എവിടെ പോകുന്നു, എവിടെ ചെന്ന് നിൽക്കുന്നു അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതിന്റെ അതിന്റെ പാരമ്പര്യയിൽ മനസ്സിന് മൂർച്ചയാണ് സംഭവിക്കുന്നത്, മനസ്സ് വിലയിച്ചു പോവുകയായിരിക്കുന്നു. അതിനെ സമാധി എന്ന് വരെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല, മനസ്സിന്റെ ശാന്തമായ ഭാവമാണ് സമാധി എന്ന് പറയുന്നത്. മനസ്സ് വിക്ഷിപ്തമായി നശിക്കുന്നതിനല്ല സമാധി എന്ന് പറയുന്നു. അതേതുപോലെ ഇപ്പൊ ജലം ശാന്തമായിരിക്കുന്നു, തിരകളില്ലാതിരിക്കുന്നു. പക്ഷെ ഒരു ജലത്തിൽ ഒരു വലിയ തിര വന്നു കഴിഞ്ഞ് ആ തിര ഉടങ്ങുമ്പോഴും നമ്മൾ പറയും അത് ശാന്തമാണെന്ന് പറയും. പക്ഷെ ഒരിക്കലും ശാന്തമല്ല. എന്തുകൊണ്ട്? അത് താഴ്ന്നത് അടുത്ത് അതിന് ശക്തമായി അടുത്ത തിര വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും സമാധിയല്ല. അപ്പൊ വിക്ഷിപ്തമായ മനസ്സിൽ വരുന്ന മൂർച്ചകളൊന്നും സമാധിയല്ല, അത് സമാധിയാണ്. അതാണ് യോഗം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരിക്കലുമല്ല. തിരകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിന് പുറകെ ഒന്നായി ഒന്നുകൊണ്ടേയിരിക്കും. പക്ഷെ രണ്ട് തിരകൾക്കിടയിൽ ഒരു വിശ്രാന്തി വരും, അതൊരിക്കലും സമാധിയിൽ. എന്തുകൊണ്ട്? അതൊരു തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ഒന്നുകൂടി കുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരകളില്ലാത്ത ജലത്തിനൊരവസ്ഥയാണ്, അതാണ് ശാന്തമായ അവസ്ഥ. അവിടെയും സൂക്ഷ്മമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഓണങ്ങൾ, പക്ഷെ അത് ബന്ധിക്കത്തില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തേഷു രമതേ ബുധ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ബുധൻ വിവേകി രമിക്കാതിരിക്കണമെങ്കിൽ അപ്പോൾ വിവേകിയുടെ മനസ്സിലും എന്തോ ഒന്നുണ്ട്. ആ മനസ്സിലുള്ള ഒന്ന് അയാളെ ബന്ധിപ്പിക്കുന്നില്ലെന്നാണ്. അതെന്താണ്? അവിടെയും മനസ്സിന് വിഷയങ്ങളുമായിട്ടുള്ള സംയോഗം നടക്കുന്നുണ്ട്, വിഷയേന്ദ്രിയ സംയോഗം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരിക്കലും ഈ പറയുന്ന വിക്ഷേപമുണ്ടാകുന്നു. മനസ്സേതെങ്കിലും സുഖദുഃഖ തീവ്ര അനുഭവങ്ങളിൽ പോയി വിലയിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സഹജ സമാധി എന്ന് പറയും, സുരയവസ്ഥയിൽ തന്നെ ഇരിക്കും. പക്ഷെ പറയുന്നുണ്ടല്ലോ, ശാന്തമായ ജലത്തിലും ഓളങ്ങളുണ്ട്, സൂക്ഷ്മമാണ്. അവിടെ വിഷയേന്ദ്രിയ സംയോഗം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ അകന്നിരിക്കുന്ന വിഷയങ്ങൾ കൂടുതൽ വിക്ഷേപത്തെ ഉണ്ടാക്കുന്ന വിഷയങ്ങളെ എഴുതി മാറ്റിവെച്ചിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളോട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ തന്റെ അശാന്തമായ ഭാവത്തിന് അനുകൂലമായ രീതിയിലായിരുന്നു. അവിടെ തീവ്രമായ സംവേഗം, മനസ്സിന്റെ സംവേഗങ്ങൾ അവിടെ ഉണ്ടാകത്തില്ല. ജീവനാപേക്ഷമായ കാമം ജീവനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ശരീര മാനസിക ചേഷ്ടകളെ നിലനിർത്തുന്നതിനുള്ള ആ കാമം, അത് ആ മനസ്സിനെ അവശ്യം വേണ്ടുന്ന വിഷയങ്ങളോട് മാത്രം ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വളരെ ശാന്തമായിരിക്കും. അപ്പോൾ അവിടെ യതിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു വിഷയേന്ദ്രിയ സംയോഗത്തെ, അതിൻ്റെ നാശത്തെ. അതുകൊണ്ടാണ് ആ വിവേകം കൊണ്ടാണ് പറയുന്നത്, എന്താണ് ആദ്യന്ത ബന്ധ സൗന്ദര്യ, ഇത് ആദ്യന്തമുള്ളതാണ്. ഒരു വിക്ഷിപ്തമായ മനസ്സുള്ള ആളിന് ഒരിക്കലും ഇതിൻ്റെ ആദ്യന്തങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അയാളുടെ മനസ്സ് എത്രമാത്രം വിക്ഷേപത്തിലേക്ക് പോയി, അയാളുടെ അല്ലെങ്കിൽ തൻ്റെ മനസ്സ് പോകുന്ന വിക്ഷേപത്തിലാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും യാതൊരു ബോധവും ഉണ്ടാകത്തില്ല. വിവേകം എന്ന് പറയുന്ന അവിടെ അയാൾക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ യതി എന്ത് ചെയ്യുന്നു, ഈ മനസ്സിൻ്റെ വിഷയബന്ധത്തെ അതിൻ്റെ തുടക്കവും ഒടുക്കവും തിരിച്ചറിയുന്നു. ഈ ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, എന്തെങ്കിലും ഒന്നിൻ്റെ തുടക്കവും ഒടുക്കവും തിരിച്ചറിയണമെങ്കിൽ നമ്മളതിൽ ശ്രദ്ധിച്ചിരിക്കണം. തുടക്കം ഒടുക്കം എന്ന് പറയുന്നത് എന്താണോ, എവിടെയാലും അത് കാലത്തെ അപേക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ്. വേദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തൻ്റെ മനസ്സിൻ്റെ പരിണാമങ്ങളിൽ വരുന്ന വിഷയബന്ധം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പരിണാമമാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും യതി തിരിച്ചറിയുന്നു. അതിന് പ്രേരകമായിരിക്കുന്ന ആ കാമബീജത്തെയും തിരിച്ചറിയുന്നു. അത് തനിക്ക് അനുകൂലമാണെന്നും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, അങ്ങനെ അവശ്യം വേണ്ടി വരുന്നതായ, ഒഴിവാക്കാൻ വയ്യാത്തതായ ആ ഇന്ദ്രിയ വിജയ സംബന്ധം, മനസ്സിന് വിഷയങ്ങളോട് വരുന്ന ആ ബന്ധപ്പെടൽ, അതിൽ നതേഷു രമതേ ബുധ, ബുധൻ അതിൽ രമിക്കുന്നില്ല. ബുധൻ അതിൽ രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിവേകിയുടെ മനസ്സ് അവിടെ വിക്ഷിപ്തമാകുന്നില്ല എന്നർത്ഥം. എങ്ങനെയാണോ അജ്ഞന്റെ മനസ്സ് വിഷയാനുഭവത്തിൽ വിക്ഷിപ്തമാകുന്നു, സ്വന്തം നിയന്ത്രണം വിട്ട് അതതിൻ്റെ പരമകോടിയിലേക്ക് പോകുന്നു, അതുപോലെ ഈ വിവേകിയുടെ മനസ്സ് അതിൽ രമിക്കുന്നില്ല. തേഷു വിശേഷു, അതേസമയം മനസ്സിന്റെ ആ ശാന്തഭാവം എന്തുകൊണ്ട് നിലനിർത്താൻ കഴിയുന്നു, അതാണ് നേരത്തെ പറഞ്ഞത്, യസ്തു ആത്മരതിരേവസ്യ. ഇവിടെ പറഞ്ഞു എന്താണ്, എന്നാ തേഷു രമതേ, അവിടെ വിഷയരതിയില്ല, പക്ഷെ മറിച്ച് ആത്മരതിയുണ്ട്. മനസ്സ് ശാന്തമായിരിക്കുന്നതിന് എന്തുകൊണ്ട്, അവിടെ മനസ്സ് ആത്മരതി കൊണ്ടാണ്. അവിടെ മനസ്സേറിയ പങ്കും ആത്മാകാരത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷയാകാരത്തിലല്ല. ഒരു വിക്ഷിപ്തമായ മനസ്സുള്ള ജീവന്റെ ഉള്ളിലിരിക്കുന്ന കാമബീജം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഔപാധികമായ ഉപാധിയോട് കൂടി ചേർന്നിരിക്കുന്ന ആനന്ദത്തോട് ചേർന്നാണ്. രണ്ടാനന്ദങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. അതായത് ആത്മ ബ്രഹ്മം സർവവ്യാപിയാണ്, അതിൻ്റെ സ്വരൂപമായിരിക്കുന്നു ആനന്ദം. ആനന്ദം എങ്ങനെയാണോ ഒരു ജീവനിലിരിക്കുന്നത്, അതുപോലെ തന്നെ സർവ്വ വിഷയങ്ങളിലും ഇരിക്കുന്നു. എന്നുവെച്ചാൽ അതാത് വിഷയ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്, ഒരു വിഷയത്തിനും അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ആധാരമായിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് വിട്ടു നീക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിഷയത്തിലൊരു ആനന്ദമുണ്ട്, വിഷയാനന്ദം, എന്ന് പറയുന്നു. വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന ആനന്ദം, അല്ലെങ്കിൽ വിഷയങ്ങളാകുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദം വിഷയത്തിലൂടെ പ്രകടമാകും. ഇപ്പൊ നമ്മൾ പറയുന്നു മനോഹരമായ ഒരു രൂപം, മനോഹരമായൊരു രസം, ആസ്വാദ്യമായൊരു രസം, സുഖമുള്ള ഒരു ഗന്ധം, ആ ജീവൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? ജീവനിൽ സഹജമായി ആനന്ദമിരിക്കുന്നു. ജീവനാണ് സഹജമായി ആനന്ദമിരിക്കുന്നതെങ്കിൽ ഈ മനോഹരമായ രൂപത്തെ, രൂപം എന്തുകൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു? ആ മനോഹരമായ ആ രൂപം ഒരാനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നുണ്ട്, പ്രകടമാക്കുന്നുണ്ട്. അത് ഏതാനന്ദമാണ്? ആ മനോഹരമായ രൂപസൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന ആനന്ദം. ജീവൻ എന്താണ് ചെയ്യുന്നത്? തന്നിൽ സഹജമായിരിക്കുന്ന ആനന്ദത്തെയും ആ രൂപത്തിലൂടെ അഭിവ്യഞ്ജിക്കുന്ന ആനന്ദത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഇതാണ് വിക്ഷിപ്തമായ മനസ്സിൽ നടക്കുന്ന വിഷയാനുഭവത്തിലെ ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം രണ്ടു തരത്തിലാണ്, ഒന്ന് ആത്മനിഷ്ഠമായി, മറ്റൊന്ന് വിഷയനിഷ്ഠമായി. അപ്പം വിഷയം ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നുകൊണ്ടാണ് മനസ്സ് ആ വിഷയ അഭിവ്യഞ്ജിപ്പിക്കുന്ന ആനന്ദത്തിന്റെ പ്രയോഗം. രൂപത്തിൽ സുന്ദരമായ രൂപം, അത് ആനന്ദത്തെ പ്രകടമാക്കുന്ന ഒന്നാണ്. അപ്പോ എന്ത് ചെയ്യുന്നു? ഉള്ളിലിരിക്കുന്ന ആനന്ദം ആനന്ദമായിട്ട് ബന്ധപ്പെടുന്നു. അതിന് മാധ്യമമായി സ്വീകരിക്കുന്നത് അന്ധകരണത്തിന്, മനസ്സിന്. ഇതുതന്നെയാണ് രസാനുഭവത്തിൽ സംഭവിക്കുന്നത്, ഇതുതന്നെയാണ് ഗന്ധാനുഭവത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു രസഗന്ധ സ്പർശാദി വിഷയങ്ങളെന്ന് പറയുന്നത്. വിഷയം ആനന്ദത്തെ വ്യഞ്ജിപ്പിക്കുന്നു. ആ ആനന്ദത്തിന്റെ അഭിവ്യക്തി എന്ന് പറയും. അഭിവ്യക്തി എന്ന് പറയുമ്പോൾ ആനന്ദത്തിന്റെ പ്രകടമായ ഭാവം, അതിലേക്ക് ഈ ജീവനെ ബന്ധിപ്പിക്കുന്നു ജീവനിൽ സഹജമായിരിക്കുന്ന ആ കാമബീജം. വാസ്തവത്തിൽ കാമബീജം എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മനിഷ്ഠമായ ആനന്ദമാണ്. അത് ആത്മനിഷ്ഠമായിരിക്കുന്ന ആനന്ദം, മറ്റ് വിഷയനിഷ്ഠമായിരിക്കുന്ന ആനന്ദം, രണ്ടും ഒന്ന് തന്നെ. ഇതിനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല, വിവേകമില്ലാത്തവൻ. അപ്പോൾ അവന്റെ മനസ്സെന്ത് ചെയ്യുന്നു? പ്രലോഭിക്കപ്പെടുന്നു. അപ്പൊ അവന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദം ഈ ഇത് രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെ. വിഷയം അഭിവ്യഞ്ജിപ്പിക്കുന്ന ആനന്ദവും അവന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദവും കാമബീജമായിരിക്കുന്ന ആനന്ദവും ഒന്ന് തന്നെ. ഒന്നായതുകൊണ്ടാണ് ഇത് പരസ്പരം ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അത് പരസ്പരം ബന്ധപ്പെടുന്നതിന് വേണ്ടി സൃഷ്ടികർത്താവ് തന്നെ സൃഷ്ടിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. വിക്ഷിപ്തമായൊരു മനസ്സാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ വിഷയ ഉപാധിയിലൂടെയുള്ള ആനന്ദവുമായി ബന്ധപ്പെടാൻ സദാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ശാന്തമായ മനസ്സാണെങ്കിലോ അത് ഈ സഹജമായിരിക്കുന്ന ആനന്ദത്തെ തിരിച്ചറിയുന്നു. അപ്പം വിഷയം അഭിവ്യഞ്ജിപ്പിക്കുന്ന, പ്രകടമാക്കുന്ന അതേ ആനന്ദം തന്നെയാണ് തന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദം എന്നും വിവേകിക്ക് തിരിച്ചറിയാം. അവിടെയാണ് വിവേകം സഹായിക്കുന്നത്. അതുകൊണ്ട് സഹജമായ ആനന്ദത്തെ ആർജിക്കുന്നതിനാണ് വിവേകി പരിശ്രമിക്കുന്നത്, വിഷയബന്ധമില്ലാത്തതായ ആനന്ദത്തെ ആർജിക്കുന്നത്. അതാണ് ആത്മരതി എന്ന് പറയുന്നത്. മറ്റതാണ് വിഷയരതി എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ ഇവിടെ ആരും പാതകമൊന്നും ചെയ്യുന്നില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഒരു നിയമത്തെ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് വരുന്ന ലാഭം എന്താണോ, ലാഭം എന്ന് പറയുന്നത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ അവിക്ഷേപത്തിനായിട്ട് മോചനാകാൻ കഴിയും. എപ്പോഴാണോ അയാളുടെ മനസ്സ് ആത്മരതിയിലേക്ക് മുഴുകുന്നത്, മനസ്സിന്റെ വിക്ഷേപത്തെ നിന്ന് മോചനാകാൻ കഴിയും. അപ്പൊ വിഷയം ഈ ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അത് ജീവന്റെ ദുഃഖത്തിനോ നിമിത്തമാവും. അപ്പൊ വിഷയാനന്ദത്തെ ആർജിക്കാനോ ശ്രമിക്കുമ്പോൾ അവന് ദുഃഖത്തെ കൂടെ സ്വീകരിക്കേണ്ടി വരുന്നു. ആ സമയം വിഷയമാകുന്ന ഉപാധിയെ കൂടാതെ ആത്മനിഷ്ഠമായിരിക്കുന്ന ആ ആനന്ദത്തിലാണ് അയാൾ രമിക്കുന്നതെങ്കിൽ ഉപാധിയില്ലാത്തതുകൊണ്ട്, വിഷയമെന്ന് പറയുന്ന ഒരു ഉപാധിയില്ലാത്തതുകൊണ്ട് അയാൾക്ക് ദുഃഖ സ്വീകരിക്കേണ്ടി വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് വിക്ഷിപ്തമാകുന്നില്ല. വിഷയമാകുന്ന ഉപാധിയിൽ നിന്ന് ആനന്ദത്തെ അയാൾ ആർജിക്കുമ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുന്നു. സഹജമായിരിക്കുന്ന ആനന്ദത്തെ അയാൾ അനുഭവിക്കുമ്പോൾ മനസ്സവിടെ ശാന്തമാകുന്നു, ദുഃഖത്തെ അയാൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വിവേകി എന്ത് ചെയ്യുന്നു, യതി എന്ത് ചെയ്യുന്നു, അയാൾ ഈ വിഷയ ഇന്ദ്രിയ സംയോഗത്തെ അയാൾ തിരിച്ചറിയുന്നു, അതിന്റെ തുടക്കത്തെയും ഉടക്കത്തെയും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ശരമത്തെ അയാൾ ആ വിഷയങ്ങളിൽ രമിക്കുന്നില്ല. ഇതിന്റെ വിഷയമാകുന്ന ഉപാധിയിലൂടെ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി അയാൾ പരിശ്രമിക്കുന്നില്ല. അങ്ങനെ പരിശ്രമിക്കാതിരിക്കണമെങ്കിൽ അയാളുടെ സഹജമായിരിക്കുന്ന ആനന്ദം അയാളെ തൃപ്തനാക്കണം, എന്നാലേ പറ്റൂ. അപ്പൊ ശാന്തമാണ് മനസ്സെങ്കിൽ ആ മനസ്സ് അയാളെ തൃപ്തനാകും എന്ന് പറഞ്ഞ് ആത്മതൃപ്തശ്ച മാനവ ഇതി പറയുന്നുണ്ടല്ലോ. തൃപ്തിയാണ് മുഖ്യം. അപ്പോൾ ആത്മരതി അയാൾക്ക് ആത്മതൃപ്തിയെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾ യഥാർത്ഥത്തിൽ അയാൾ വിരക്തനാവും. യഥാർത്ഥത്തിൽ അയാൾ ആത്മതുഷ്ടനാവും. അല്ലാതിരുന്നു കഴിഞ്ഞാൽ അയാൾ വാസ്തവത്തിൽ അയാൾക്ക് തൃപ്തി വരത്തില്ല. അയാൾ ഏത് മാർഗത്തിലാണോ, സന്യാസിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. അയാൾ ആത്മരതിയാണോ അതാണ് മുഖ്യം. എന്നാൽ അയാൾ ആത്മതൃപ്തനായിരിക്കും, എന്നാൽ അയാൾ ശാന്തനായിരിക്കും, എന്നാൽ അയാൾ ഇവിടെ പറയുന്ന തേശുരമത്തെ അയാൾ വിഷയത്തിൽ വിരമിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണ് വിഷയത്യാഗം. അതാണ്, അതിനു വേണ്ടിയിട്ടാണ് അവിടെയാണ് ഈ സന്യാസത്തിന് പ്രസക്തി വരുന്നത്. അയാൾ വിവേകം കൊണ്ട് തിരിച്ചറിയുന്നു ദുഃഖയോനയോഹ, ഇതെല്ലാം ദുഃഖത്തിന് കാരണമാണ്. അതിവിടെ വിശദീകരിക്കുന്നു എന്താണ്, എന്നാ കേവലം ദുഃഖയോനയോഹ, കേവലം ദുഃഖയോനി മാത്രം ദുഃഖത്തിന് കാരണമെന്നുള്ളത് മാത്രമല്ല, വളരെ സൂക്ഷ്മമായി വിവേകപൂർവമായി ഒരു യതി അയാളുടെ അന്ധകരണത്തിൽ അയാൾ തിരിച്ചറിയുന്ന എന്താണോ ആദ്യന്തവന്തസ്ഥ ആദി വിഷയേന്ദ്രിയ സംയോഗവും വിഷയവും ഇന്ദ്രിയവുമായിട്ടുള്ള ആ ബന്ധപ്പെടൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യതിയെ സംബന്ധിച്ചിടത്തോളം വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് കേവലം ജീവനാപേക്ഷമായിട്ടുള്ള ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരത്തെ ജീവനോട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയം വ്യാപാരമേ അവിടെ ഉള്ളൂ. അതിന്റെ ആ ബന്ധപ്പെടൽ ഭോഗാന അന്തസ് അതും എന്താണ്, അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വിഷയഭോഗം. അതിന്റെ അന്തം എന്ന് പറയുന്നതോ ഈ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതിൽ വരുന്ന വിഷയാനുഭവം അത് വളരെ തുച്ഛമാണ്. ആ അനുഭവങ്ങൾ ക്ഷണത്തിലുണ്ടാകുന്നു, ക്ഷണത്തിൽ നശിക്കുന്നു. തദ്വിയോഗേവ. അപ്പോൾ ആ മനസ്സിൻ്റെയും വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ വിയോഗവും ക്ഷണം കൊണ്ട് സംഭവിക്കുന്നു. സംയോഗം പോലെ തന്നെ വിയോഗവും സംഭവിക്കുന്നു. അത് ആദ്യന്തബന്ധവും. അതുകൊണ്ട് എന്താണ്, ഇത് ആദ്യന്തമുള്ളതാണോ ആദ്യബന്ധമുള്ളതാണോ? അനിത്യ അനിത്യമാണ്. മധ്യക്ഷണഭാവിത്വ, മധ്യക്ഷണത്തിൽ അത് നിലനിൽക്കുന്നുള്ളൂ. അത് സാധാരണ സാധാരണഗതിയിലുള്ള വിഷയാനുഭവം. ഒരാൾക്ക് വിശപ്പ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. സാധാരണ ഒരു ഇവനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ്, ഭക്ഷണം, ഇതെല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളാണ്. എന്നുവെച്ചാൽ മനസ്സിന് വളരെ സമയം പിടിച്ചു നിൽക്കാൻ പറ്റിയ വിഷയങ്ങളാണ്. മനസ്സ് വളരെ സമയം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അപ്പോൾ അവിടെ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് ഭക്ഷണത്തോടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന പ്രവൃത്തിയോടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന തൃപ്തിയോടോ അല്ലെങ്കിൽ ഭക്ഷണം, വിശപ്പ്, ഭക്ഷണത്തിന് നിന്നുണ്ടാകുന്ന തൃപ്തി, ഇതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പ്രവൃത്തികൾ ബാഹ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളോടുള്ള മനസ്സിന്റെ ബന്ധം എന്ന് പറയുന്നത് വളരെ ദീർഘമാണ്. വളരെ സമയം ഇത്തരം കാര്യങ്ങളിൽ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിൽ കൂടുതൽ സമയം ഇതിൽ മുഴുകിയിരിക്കുന്നു. അച്ഛൻ ഒരു വിവേകിയെ സംബന്ധിച്ചാണെങ്കിലോ, അയാൾക്ക് വിവേകമുണ്ട്, ഇനി കേവലം ഈ ശരീരത്തെ ഈ ജീവനോട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന സഹജമായ ഒരു പ്രവർത്തനം മാത്രമാണ്, സഹജമായ ഒരു ചിന്ത മാത്രമാണ് എന്നയാൾ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് മധ്യക്ഷണം ഭാവിക്കുക. അത്തരം കാര്യങ്ങളിൽ അയാളുടെ മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ക്ഷണികമായി തന്നെ നിൽക്കുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ചിന്തിക്കേണ്ടി വരുന്നില്ല. അത് മനസ്സിന് അത്തരം വിഷയങ്ങളിൽ മുഴുകേണ്ടി വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ അതിൽ രമിക്കുന്നില്ല, മനസ്സിനതിൽ നിർത്തുന്നില്ല. അജ്ഞനങ്ങനെയല്ല, ഇത്തരം കാര്യങ്ങളിൽ തന്നെ മനസ്സിനെ സദാ നിർത്തിക്കൊണ്ടേയിരിക്കും. മനസ്സ് അതിൽ തന്നെ മുഴുകിയിരിക്കുന്നു. വിവേകിയുടെ മനസ്സാണെങ്കിലോ ബുദ്ധന്റെ മനസ്സാണെങ്കിലോ അത്തരം വിഷയങ്ങളിൽ മുഴുകുന്ന ആ മനസ്സ് അതിനു പകരം ആ സമയത്തും തന്റെ സഹജമായ സ്വതസിദ്ധമായിരിക്കുന്ന ആത്മഭാവത്തോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ വിഷയോന്മുഖമായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് വിഷയത്തിൽ രമിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ബുധനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന വ്യത്യാസം എന്താണോ, അയാളിലിരിക്കുന്നതായ ആ കാമബീജം അത് തന്റെ ആത്മഭാവത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണോ വിഷയനിഷ്ഠമായിരിക്കുന്ന ആത്മാനന്ദം, ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം വിഷയമാകുന്ന ഉപാധിയെ അവലംബിച്ച് ആ വിഷയത്തോട് ചേർന്നിരിക്കുന്നു, വിഷയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. രൂപത്തോടും രസത്തോടും ഗന്ധത്തോടും എല്ലാം ചേർന്നിരിക്കുന്നു ആ ആനന്ദം. അതുകൊണ്ടാണ് ആ രൂപത്തെ രസത്തെ ഗന്ധത്തെ അനുഭവിക്കുമ്പോൾ അവന് ആനന്ദം കൂടുതലായി അനുഭവപ്പെടുന്നു. അസ്മയുടെ ഒരു ബുധന്റെ ഉള്ളിലിരിക്കുന്ന ആ കാമബീജം അതെന്ത് ചെയ്യുന്നു, അവന്റെ സഹജമായ ഭാവത്തോട് ചേർന്നിരിക്കുന്നു. ഒരു വിഷയം നമ്മൾ പറയുന്നു മനോഹരമായ രൂപം, ആസ്വാദ്യമായ രസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അത് കൂടുതൽ കൂടുതൽ ആ വിഷയനിഷ്ഠമായ ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്, അതുപോലെ അത് നേരെ വിപരീതമായി ഒരു വിവേകിയിലിരിക്കുന്നതായ ആ കാമബീജം, അതൊരു വിഷയമാണ്, അത് തൻ്റെ ആത്മനിഷ്ഠമായിരിക്കുന്ന ആനന്ദത്തെ അത് അഭിവ്യഞ്ജിപ്പിക്കുന്നു വിഷയസംബന്ധം കൂടാതെ. അതുതന്നെയാണ് ഇത് ഒന്ന് തന്നെയാണ് ബന്ധനത്തിനും മോചനത്തിനും സഹായിക്കുന്നു എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് മായ, മമമായ ദുരത്യ എന്നൊരു ഭാഗത്തിൽ പറയുന്നു. ഇത് തന്നെ അവനെ വിഷയത്തോട് ബന്ധിപ്പിക്കുമ്പോൾ അത് ദുരത്യയായി മാറുന്നു. ഇത് തന്നെ അവന്റെ സഹജമായ ഭാവത്തെ അഭിവ്യഞ്ജിപ്പിച്ച് പ്രകടമാക്കി അവന്റെ മനസ്സിനെ സമനിലയിൽ നിർത്തുന്നു. ഇത് തന്നെ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആരാധിക്കുന്നത് കാമബീജായി നമഃ എന്ന് പറയും. പക്ഷെ അങ്ങനെ ആരാധിക്കുമ്പോൾ അതൊരിക്കലും വിഷയബന്ധത്തെ ഉണ്ടാക്കിയിട്ടല്ല, മറിച്ച് അതിനാത്മനിഷ്ഠയുണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. തന്ത്രശാസ്ത്രങ്ങളിലും മറ്റും ശരിക്കും ഉദ്ദേശിക്കുന്നത് അത് പറയുന്ന ക്രിയകളും മറ്റുമൊക്കെ ഈ പറയുന്ന ആത്മനിഷ്ഠയുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രചാരത്തിലിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് കാടാണ്, നമ്മുടെ സ്മൃതികളെ മറ്റും കുറിച്ച് പറയുന്ന പോലെയാണ്. അത് മനുഷ്യനെ ഒരുപാട് അനാവശ്യമായ അനുഷ്ഠാനങ്ങളിലും മറ്റുള്ളവ കൊണ്ടിട്ട് മനുഷ്യനെ വലയ്ക്കുന്നതാണ്. അത് തന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ മായ അതിൻ്റെ ഏറ്റവും വളരെ ഭീവത്സമായ രൂപത്തിലാണ് ജീവനെ ബന്ധിപ്പിക്കുന്നത്. ഈ തന്ത്രശാസ്ത്രത്തിലൂടെ സാധാരണ അത് പിന്തുടരുന്നവർ അതിൻ്റെ ഈ ഏറ്റവും ഭീവത്സമായ ഒരു രൂപത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ പിന്തുടരുന്നത്. അതിനുകൊണ്ട് ശാന്തമായ ലളിതമായ മാർഗങ്ങൾ ആ വഴിക്ക് പോയാലും അതാണ് ഈ കാമബീജത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്നത്. അത് വിഷയബന്ധത്തെ ഉണ്ടാക്കിക്കൊണ്ടല്ല, വിഷയബന്ധത്തെ ഒഴിവാക്കിക്കൊണ്ട്. സാധാരണ തന്ത്രശാസ്ത്രങ്ങളിൽ നിന്നാണ് ചെയ്യുന്നത്, വിഷയബന്ധത്തെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ആരാധിക്കാതിരുന്നത്. അത് അപകടം പിടിച്ച മാർഗമാണ്. അതെന്ത് ചെയ്യുന്നു, അവന്റെ കാമനകളെ വളർത്തിക്കൊണ്ടുപോകും. പക്ഷെ ശുദ്ധമായ തന്ത്രം എന്ന് പറയുമ്പോൾ എന്താണോ, അത് ഇതിനെ സഹജഭാവത്തോട് ലയിപ്പിക്കുന്നതാണ്. സഹജഭാവത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് അവിടെ കാമബീജം. വളരെ സൂക്ഷ്മമായി തന്ത്രശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ എല്ലാ ശാസ്ത്രത്തിനും ഈ കാട് കയറിയതുപോലെ അതിനകത്തും വളരെയധികം കാട് കയറി. അതുകൊണ്ട് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന തന്ത്രശാസ്ത്രം എന്ന് പറയുന്നു മനുഷ്യനെ കുഴയ്ക്കുന്നതാണ്. അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മനുഷ്യനെ ബന്ധിപ്പിച്ച് അവന്റെ എല്ലാ സർഗശേഷികളെയും നശിപ്പിക്കുന്നതാണ്. അതുമാത്രമല്ല കൂടുതൽ ചിലപ്പോൾ അപകടത്തിലേക്ക് ചാടിക്കുന്നു. ശുദ്ധമായ തന്ത്രം അതല്ല. അവിടെ ഇതിനാരാധിക്കുന്നത് ഉപാസിക്കുന്നതും അവന് ആ വിഷയ അനുഭവജന്യമായ ആനന്ദം അതിൽ അവന് രതി ഉണ്ടാക്കാതെ അവനെ സഹായിക്കുന്ന എന്താണോ, അവൻ ആത്മരതിയായി നിർത്തുന്ന എന്താണോ, ഈ കാമബീജത്തിന്റെ ആരാധനയാണ് ശരിയായ രീതിയിലുള്ളത്. അതവന്റെ സഹജമായ ആനന്ദത്തെ പ്രകടിപ്പിക്കുന്നു, പ്രകടമാക്കുന്നു. അപ്പൊ അവന്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ബുദ്ധുഭോഗേഷു ഭോഗത്തിൽ രമിക്കുന്നില്ല. വിവേകി അവഗത പരമാർത്ഥതത്വ ആത്മാവിനെ സംബന്ധിച്ച് മാത്രം പറയുന്നു. ഏത് സാധന മാർഗമാണ്? സാധന മാർഗം നിഷിദ്ധമാണ്. അദ്വൈതമായിക്കൊള്ളട്ടെ, ദ്വൈതമായിക്കൊള്ളട്ടെ, അത് തന്ത്രമായിക്കൊള്ളട്ടെ, മന്ത്രമായിക്കൊള്ളട്ടെ, ഇന്ദ്രമായിക്കൊള്ളട്ടെ, അവഗത പരമാർത്ഥതത്വം. ഏതിനൊരു പരമാർത്ഥമുണ്ട്, ഏതിനും കാണുമുണ്ട്. അപ്പോ പരമാർത്ഥ തത്വത്തെ അറിഞ്ഞവൻ എന്ത് ചെയ്യുന്നു? ഇന്നൊരുപതി ഏത് മാർഗത്തിലൂടെ പോയാലും നടക്കുന്നു. അതിന്റെ ഭാഗ്യമായ ആചാരങ്ങളിലും കാടുകളിലും കുടുങ്ങിപ്പോകാതിരുന്നതാണ്. പരമാർത്ഥം ഇപ്പോഴും ഉള്ളിലായിരിക്കും, പുറമേ അല്ല. പുറമേ കാണിക്കുന്നത് പ്രകടമാണ്. ഏതിന്റെയും പരമാർത്ഥ തത്വത്തെ അറിയുന്നവൻ വിവേകി. അപ്പൊ ആചാര്യസ്വാമികൾ പറയുമ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്നു, എല്ലാത്തിനും ഇത് തുല്യമാണ്. ഒന്നുകൂടി വിശദീകരിക്കുന്നു, അത്യന്ത മൂഢാനാമേവ വിശേഷരതിർ ദൃശ്യത്തെ. ആ വിഷയരതി എന്ന് പറയുന്നത് അത്യന്ത മൂഢമായിരിക്കും. വിവേകത്തെ അജ്ഞാനം പൂർണ്ണമായും ആവരണം ചെയ്തിരിക്കുന്ന മൂഢന്മാർ സാധാരണ ജീവികളല്ല. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായാലും ശരി, താൻ സഞ്ചരിക്കുന്ന മാർഗത്തിന്റെ പരമാർത്ഥത്തെ അറിയാതെ അതിൽ സഞ്ചരിക്കുന്നവൻ മൂഢനാണ്. ഞാൻ ആധ്യാത്മിക ജീവിയാണ്, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. താൻ സഞ്ചരിക്കുന്ന മാർഗത്തിന്റെ ഒരു പരമാർത്ഥ തത്വമുണ്ട്, അതിനെ അറിയും. അദ്വൈതി പറയുന്ന ആ പരമാർത്ഥ തത്വം എന്നുള്ള അർത്ഥത്തിലല്ല, മാർഗത്തിലൊരു തത്വമുണ്ട്, മാർഗത്തിന്റെ തത്വം അതറിയും. അത് ധ്യാനമായാലും യോഗമായാലും ജപമായാലും ഉപാസനകളായാലും ആരാധനാ രീതികളായാലും ശരി, അതിലെല്ലാം ഓരോ തത്വമുണ്ട്. എന്നുവെച്ചാൽ അതിന്റെ കാമ്പായിട്ടുള്ള ഭാഗം, അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഭാഗം, അതിലെല്ലാം തന്നെ ബാഹ്യമായ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രകടമായിരിക്കുന്ന കാടുകളുമുണ്ട്, അതിനെ തിരിച്ചറിയും. അങ്ങനെയുള്ളവൻ എന്തു വരുന്നു? വിശേഷം. അങ്ങനെ ഇല്ലാത്തവൻ വിഷയങ്ങളിൽ രമിക്കുന്നു, അവൻ ബാഹ്യമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും. ആന്തരികമായ തലത്തിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയത്തില്ല. യഥാ പശു പ്രഭൃതീന, അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പശു എന്ന് വെച്ചാൽ മൃഗമെന്നാണ് അർത്ഥം. മൃഗം, പക്ഷി മുതലായവയെ പോലെ. അതുകൊണ്ട് ഒരാൾ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് അയാൾ ശ്രേഷ്ഠനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താൻ സഞ്ചരിക്കുന്ന മാർഗത്തിന്റെ യാഥാർത്ഥ്യം പരമാർത്ഥം അയാൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ മാർഗത്തിലൂടെ സത്യത്തെ പ്രാപിക്കും. അങ്ങനെ വരുന്നവൻ പിന്നീട് അവന് വിഷയ അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത് ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നേഷു രമത്തെ ബുധ എന്ന് പറയുന്നു. ഇത് നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമല്ല, അതിസൂക്ഷ്മമായി ഗ്രഹിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ വിശദീകരിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഭാഷയത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ചെല്ലു ചോദിക്കും, കുതർക്കം മനസ്സിൽ വരാം. ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പല ഭാഗത്തായി പറയുന്നുണ്ടാവും, എല്ലാ ഭാഗവും നോക്കുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിൽ അറിയുമ്പോൾ മനസ്സിലാവും ഇത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനി ശ്ലോകത്തിൽ നോക്കാം. കൗന്ദേയ അല്ലയോ അർജുന, യേ ഹി സംസ്പർശജ ഭോഗാഹ, ഏതൊന്നാണോ സംസ്പർശത്തിൽ നിന്നുണ്ടാകുന്നത്, വിഷയേന്ദ്രിയ ബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഭോഗങ്ങൾ, അനുഭവങ്ങൾ, അവ ദുഃഖയോനയ ദുഃഖകാരണങ്ങളാണ്. ആദ്യന്തവന്ത ആദ്യന്തങ്ങളുള്ളതാണ് ബുധ വിവേകി. തേഷുന രമതെ, അവയിൽ രമിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെ ഇനി ഒരാഴ്ചത്തേക്കുണ്ട്. ഇത് തന്നെ ചിന്തിച്ചാൽ മതി. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധഃ. ശാന്തി ശാന്തി ശാന്തി.